അഭീഭവ അധികാരോയം പ്രാപ്ത പുരുഷാത്. അനവ്യയം അവ്യയം ഭവതീതി അവ്യയീഭവ. അവ്യയമല്ലാത്തതിനെ അവ്യയമാക്കുന്ന സമാസം, അതാണ് അവ്യയീഭാവ സമാസം. ഉദാഹരണം അധിഹരി. അധിഹരി എന്ന് പറയുന്നത് അതിൽ അധി എന്ന് പറയുന്ന അവ്യയമായിരുന്നു, ഹരി അവ്യയമല്ല. ഈ സമാസം എന്ത് ചെയ്തു? അധിഹരിയെ അവ്യയമാക്കി. ആണ് അനവ്യയും അവ്യയും ഭവതി. അവ്യയമല്ലാത്തത് അവ്യയമാകുന്നതാണ് അവ്യയീഭാവം. അപ്പോ ഇന്നും പോകുന്ന പ്രാക്കടാര സമാസ, അത് മൂന്നാമത്തത്. ഇവിടെ അഞ്ചാമത്തത് അവ്യയീഭവ. അപ്പോ ഇത് രണ്ടും ചെല്ലും അടുത്ത സൂത്രത്തിൽ. രണ്ടും കൂടെ ചേർന്നിട്ട് അതിന് അഞ്ചാമത്തെ സൂത്രം പറയും അവ്യയീഭവം. കടാര സമാസ പറയും സമാസ. ആ സൂത്രത്തിൽ പറഞ്ഞെന്താണ്? പ്രാക്കടാരാത് സമാസ. കടാര കർമ്മധാര എന്ന് പറയുന്നു. അപ്പോൾ അത് അന്ത്യത്തിലുള്ള സൂത്രം. അതിന് മുമ്പ് വരെയുള്ളതിനെല്ലാം സമാസജ്ഞയുണ്ട്. ഈ സൂത്രത്തിലെ പ്രാക്ഷബ്, അതിനോട് അവ്യയീഭാവ സംജ്ഞയെ കൂടെ സമാവേശിപ്പിക്കും. അപ്പോൾ സമാസം എന്തായി? അവ്യയീഭാവനായി. അപ്പോൾ അവ്യയീഭാവ സമാസവുമുണ്ട്. രണ്ട് സംജ്ഞകളാണ്, സമാസ സംജ്ഞ അവ്യയീഭാവനെ തന്നിൽ സമാവേശിപ്പിക്കും, കൂട്ടിച്ചേർക്കും. അപ്പം എന്തുവരും? അവ്യയീഭാവ സമാസം. വാസ്തവത്തിൽ ഇത് ഏകസംജ്ഞാധികാരമാണ്. ആ കടാര ഏകസംജ്ഞ, ഒന്നിന് ഒരു സംജ്ഞ വരാൻ പാടുള്ളു. എന്നുവെച്ചാൽ സമാസസംജ്ഞ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് അവ്യയീഭാവസംജ്ഞ വരാൻ പാടില്ല. അങ്ങനെ വിശേഷിച്ച് വിധിച്ചു കഴിഞ്ഞാൽ സമാസസംജ്ഞയെ ബാധിച്ചിട്ട് അവ്യയീഭാവം വരണം. നേരത്തെ പറഞ്ഞല്ലോ, യാപര അനവകാശാച്ച എന്ന് ഇവിടെയാ പഠിച്ചത്. ഏതിന്റെ കാര്യത്തിലും പദസഞ്ജയും എന്ന് പറഞ്ഞു. രണ്ടും കൂടെ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ പരവും അനവകാശവുമായിട്ടുള്ള വരണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഒരു സ്ഥലത്ത് രണ്ടും കൂടെ വരുന്നു, സമാസഞ്ജയും അവ്യയീഭാവസഞ്ജയും. അപ്പോ പരമായിട്ടുള്ള ഏതൊരു അവ്യയീഭാവം വരും. അങ്ങനെ വരാതിരിക്കാനാണ് പ്രാക്കടാര സമാസ എന്ന് പറയുന്നിടത്ത് പ്രാക് എന്ന് പറഞ്ഞത്. അവിടെ ആ കടാര ഏകാസജ്ഞ എന്ന് പറഞ്ഞാൽ മതി, ആ കടാര സമാസ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പകരം എന്ത് പറഞ്ഞു? പ്രാക്ക്. ഇനി വിശേഷാർത്ഥമുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ പ്രാക്കിനെ ആവർത്തിക്കും. എന്തായാലും ശരി, സമാവേശിപ്പിക്കുന്നത് കൊണ്ട് സമാസസഞ്ജയെ ഏകസഞ്ജാധികാരത്തിലാണെങ്കിലും അവ്യയീഭാവസംജ്ഞ ബാധിക്കുന്നില്ല. മറിച്ച് രണ്ടും കൂടെ ചേർന്നിട്ട് അടുത്ത സൂത്രത്തിൽ വിരിക്കുന്ന സമാസത്തിന് അവ്യയീഭാവ സമാസം എന്ന് പേര് വരും. അമേയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി. അവിടെ വ്യർത്ഥി എന്നാണ്, വ്യർത്ഥി എന്നാണ്. വിർദ്ധി അതാണെന്ത്? വ്യർത്ഥി. അർത്ഥാഭാവ അത്യയ അസംവതി ശബ്ദ പ്രാദുർഭാവ പശ്ചാത് യഥാ അനുപൂർവ്യ യോഗപദ്യ സാദൃശ്യ സമ്പത്തി സാകല്യ അന്തവചനേഷു അർത്ഥാഭാവത്യം അസംപ്രതി അത്യ അസംപ്രതി ശബ്ദ പ്രാദുർഭാവ എന്ന് പറയുന്ന ഒറ്റ പദമാണ് ശബ്ദ പ്രാദുർഭാവം. പശ്ചാത് യഥാ കഴിഞ്ഞിട്ട് ആനുപൂർവ്യ എന്നാണ് ആനുപൂർവ്യ ഒറ്റ പദം. സാകല്യ അന്തവചനേഷു സാകല്യ അന്തം വരെയുള്ളത് ദ്വന്ദ്വ സമാസത്തിലാണ്. വിഭക്തിശ്ച സമീപം ച സമൃദ്ധിശ്ച അങ്ങനെ അവസാനം അന്തം വരെ അന്തശ്ച അന്താഹ എന്നിട്ട് തേജത്തെ വചനാശ്ച കർമ്മധാരയും അങ്ങനെ എന്നുവെച്ചാൽ വിഭക്തി മുതൽ അന്തം വരെയുള്ള എത്ര ശബ്ദങ്ങൾ 16 കാണും. സംശയമുള്ളവരെണ്ണി നോക്കണം. എനിക്ക് സംശയമുണ്ട്. 16 പശ്ചാത് യഥാ ആനുപൂർവ്യ പതിനാറ്. ശരി, നിങ്ങളെ എണ്ണാൻ വേണ്ടി പറഞ്ഞതല്ലേ, എനിക്ക് സംശയമൊന്നുമില്ല. വചനേഷ് ദ്വന്ദ്വാന്തേ ശ്രൂയമാണം പദം പ്രത്യേകം അഭിസംബദ്ധ്യത എന്ന് കേട്ടിട്ടുണ്ടോ? അതനുസരിച്ച് വചന ശബ്ദം ഓരോന്നിനോട് ഉന്നയിക്കും. വിഭക്തിവചനം, സമീപവചനം, സമൃദ്ധി വചനം. വചനം എന്ന് പറഞ്ഞാൽ വാച്യം എന്നർത്ഥം. വചനത്തിന്റെ അർത്ഥം വാച്യം. ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിഭക്തി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്? ഇവിടെ വിഭക്തി എന്ന് പറയുന്നോണ്ട് വിഭക്തി അർത്ഥവും നടക്കണം. വിഭക്തി എന്ന് പറയുന്നോണ്ട് ആ ഒരു ശബ്ദത്തിന് മാത്രം വിഭക്തി അർത്ഥ എന്നടക്കണം. വിഭക്തി അർത്ഥം എന്തായിരിക്കും സാധാരണ? കാരകം. ഇപ്പൊ വിഭക്തി അർത്ഥം എന്ന് പറഞ്ഞാൽ കാരകം. അത് കാരകത്തിൽ തന്നെ എന്താണ്? അധികരണ കാരകം. അതിനെ എടുക്കണം. അധികരണ കാരകത്തെ എടുക്കും. അതിന്റെ വചനം, അതിനെ കുറിക്കുന്ന ശബ്ദം എന്നർത്ഥം. എന്ന് വെച്ചാൽ അധികരണ അർത്ഥത്തിലുള്ള ശബ്ദം. സപ്തമി മാത്രം. സപ്തമി മാത്രമെന്നാണ് പൊതുവെ, അല്ല മറ്റുള്ളതിനെ എടുക്കാവുന്നൊരു പക്ഷമുണ്ട്. ആദ്യം നമ്മൾ സപ്തമി മാത്രം എടുക്കുക. അതായത് ഇവിടെ സപ്തമിയെ ആണ് എടുക്കേണ്ടതെങ്കിൽ വിഭക്തി എന്ന് പറയേണ്ട കാര്യമില്ല. മാത്രാലാഭ പുത്രലാഭ എങ്ങനെ പറഞ്ഞാൽ മതി? നീ എന്ന് പറഞ്ഞാൽ മതി. ഒരേ നീ സമീപം എന്ന് പറഞ്ഞാൽ മതി. അത് ചോദിച്ചുകൊണ്ട് പറഞ്ഞാണ്. അത് പറയാതെ പാണിനി വിഭക്തി എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം. സപ്തമി മാത്രമല്ല ബാക്കിയുള്ളതും എടുക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ സപ്തമിയാണ് എടുക്കുന്നത്, അധികരണ കാരകത്തെ എടുക്കണം. അതിൻ്റെ വചനം, അതിൻ്റെ വചനമായി വരുന്ന എന്ത് സപ്തമ്യ അർത്ഥത്തെ കുറിക്കുന്നതായ ശബ്ദം, ഏത് ശബ്ദം? അവ്യയം. അതാണ് അതിന് മുമ്പ് കൊടുത്തിരിക്കുന്നത്, അവ്യയം. സപ്തമ്യ അർത്ഥത്തിലുള്ള അവ്യയം. ബാക്കി പൂർവത്തിൽ നിന്ന് വരും എന്താണ്? സുബന്ധേന സമർത്ഥേന സമസ്യത്തെ സോ അവ്യയീ ഭാവ, അങ്ങനെ വരും. അതാണ് വൃത്തിയിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് വിഭക്തി? അർത്ഥാദിഷു വർത്തമാനം അവ്യയം. വിഭക്തി അർത്ഥം എന്ന് പറയുന്നത് ഏതിന്റെ അർത്ഥം? വിഭക്തിയുടെ അർത്ഥത്തെയാണ് പറഞ്ഞത്. വിഭക്തി അർത്ഥം, വിഭക്തി അർത്ഥം എന്ന് പറയുമ്പോൾ എന്തായി? അത് അധികരണകാരകം. ആ അർത്ഥത്തിൽ വിഭക്തി അർത്ഥം ആദിഷു എന്ന് പറയുമ്പോൾ എന്താണ് അടുത്ത് വരുന്ന? എന്താണ് സമീപം? അവിടെയും സമീപ വചനം എന്ന് വെച്ചാൽ സമീപ അർത്ഥത്തിലുള്ള ശബ്ദം. എങ്ങനെയുള്ള ശബ്ദം? അവ്യം. സമീപ അർത്ഥത്തിലുള്ള അവ്യം, സമർത്ഥേന സുബന്ധേന സമസ്യ, ഇത് ഓരോന്നിനും അങ്ങനെ എടുക്കണം. അടുത്ത് സമൃദ്ധി. സമൃദ്ധി വാചകമായ ശബ്ദം, സമൃദ്ധിയുടെ വാചകമായി വരുന്ന ശബ്ദം, അല്ലെങ്കിൽ സമൃദ്ധി സമൃദ്ധി വാച്യമായി വരുന്ന അവ്യയം. ഈ അർത്ഥം എന്ന് പറയുന്ന വിഭക്തിക്ക് മാത്രമേ ഉള്ളൂ, വിഭക്തി അർത്ഥത്തിലുള്ള അവ്യയം. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സമീപ വാചകമായി വരുന്ന അവ്യയം. സമൃദ്ധി അവിടെ അർത്ഥവും നൽകണ്ട, സമൃദ്ധി വാചകമായി വരുന്ന അവ്യയം, സമൃദ്ധിയെ കുറിക്കുന്ന അവ്യയം. അങ്ങനെ സമൃദ്ധിയുടെ അർത്ഥമൊന്നും വേണ്ട. അങ്ങനെയുള്ള അവയങ്ങൾ സുബന്ധങ്ങളുമായി സമാസം. അപ്പൊ ഇത് ഇന്ന് മനസ്സിലാക്കേണ്ടത്, ഇവിടെ സമാസം വരുന്നത് ഒരു അവ്യയവും സുബന്ധമായിട്ടായിരിക്കും. ഇവിടുത്തെ സമാസം അവ്യയവും സുബന്ധമായിട്ട് വരുന്നതുകൊണ്ടാണ് ഇതിനെന്ത് പേര് വന്നത്? അവ്യയീ ഭാവന എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അതാണ് വിഭക്തി അർത്ഥാദിഷു വർത്തമാനം അവ്യയം. സുബന്ധേന സഹ നിത്യസമസ്യതേ, ഇവിടെ വികല്പമില്ല, അതുകൊണ്ട് ഇത് നിത്യസമാസമാണ്. സോ അവ്യയീഭാവ, നിന്നെന്ന് പറയുന്നത് അവ്യയീഭാവം എന്ന് പറയുന്നു. പ്രായേണ അവിഗ്രഹോ നിത്യസമാസ. മിക്കവാറും നിത്യസമാസം എന്ന് പറഞ്ഞാൽ അതിന് വിഗ്രഹമില്ല. വിഗ്രഹം എന്ന് പറയുന്നത് എന്തിനാണ്? എന്തിനാണ് വിഗ്രഹം എന്ന് പറയുന്നത്? വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണോ വൃത്യർത്ഥാവബോധകം വാക്യം, വിഗ്രഹം വൃത്യർത്ഥത്തെ ബോധിപ്പിക്കുന്ന വാക്യത്തെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. നിത്യസമാസമാണെങ്കിൽ വൃത്യർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒരു വാക്യമില്ല. പിന്നെയോ സമാസത്തിൽ നിന്ന് അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് അപ്പോ ഒരു സമസ്ത പദം കണ്ടാൽ എങ്ങനെയാണ് അതൊന്ന് വിഗ്രഹിക്കണമല്ലോ. എന്തിനാ വിഗ്രഹിക്കുന്നു? അർത്ഥം മനസ്സിലാക്കാൻ എന്ന് എല്ലായിടത്തും പറയാൻ പറ്റില്ല. അത് നിത്യസമാസമാണെങ്കിൽ അങ്ങനെ വിഗ്രഹിക്കാനൊക്കത്തില്ല. അല്ലാതെ തന്നെ അർത്ഥം മനസ്സിലാക്കാം. ആ സമസ്ത പദത്തിൽ നിന്ന് എന്തർത്ഥം മനസ്സിലാക്കുന്നു അതിൽ കൂടുതലൊന്നും മനസ്സിലാക്കാനില്ല. ഇനി അങ്ങനെയല്ല, അതിൻ്റെ അർത്ഥത്തെ ഒന്ന് വിശദീകരിക്കേണ്ടി വന്നാൽ, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് സമസ്ത പദം കണ്ടിട്ട് അർത്ഥം പിടികിട്ടുന്നില്ല. പക്ഷെ വേറെ ഏതെങ്കിലും തരത്തിൽ അതിനൊന്ന് വ്യാഖ്യാനിക്കേണ്ടി വന്നാൽ എന്ത് ചെയ്യണം? പറയണം അസ്വപത വിഗ്രഹവ, അസ്വപത വിഗ്രഹം നടത്താം. സമാസത്തിലെ ഘടപദങ്ങളിൽ നിന്നും ഭിന്നമായൊരു പദം കൊണ്ട് വിഗ്രഹിക്കാം. അതാണ് പ്രായണ അസ്വപത വിഗ്രഹം എന്ന് പറഞ്ഞത്. അവിദ്യമാന സ്വപത വിഗ്രഹം, സ്വപത വിഗ്രഹമില്ല. അതിനെന്ത് പറയുന്നത്? അസ്വപത വിഗ്രഹം. ഉദാഹരണം പറഞ്ഞാൽ യഥാശക്തി, ഇതൊരു സമസ്ത പദമാണ്. ഈ സൂത്രം കൊണ്ടാണ് സമാസം വരുന്നത്, യഥാശക്തി. ഇതിനെ വിഗ്രഹിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി യഥാ അങ്ങനെയൊന്നും വിഗ്രഹിക്കാൻ പറ്റില്ല. ഘടകപദങ്ങളെ കൊണ്ട് വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. എന്റെ അർത്ഥം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഘടകപദവും വേണമെങ്കിൽ എടുക്കാം, ബാക്കിയെല്ലാം പുറത്തുനിന്നായിരിക്കണം. അങ്ങനെ വിചാരിക്കും ശക്തി അനതിക്രമ്യ എന്ന് വിഗ്രഹിക്കും. ശക്തി അനതിക്രമ്യ യഥാശക്തി എന്ന് വിഗ്രഹിക്കും. മലയാളത്തിൽ എന്താ പറയുക? യഥാശക്തി എന്ന് പറഞ്ഞാൽ ശക്തിക്കനുസരിച്ച്, അതിനാണ് പറയുന്നത് അനതിക്രമ്യ, അതിക്രമിക്കാതെ ആണ് യഥാശക്തി. അങ്ങനെ വിഗ്രഹിക്കാൻ പറ്റും. അവിടെ യഥാശക്തി എന്ന് പറയുന്നത് സമസ്തപദം, അതിലെ ഘടകപദമാണ് ശക്തി, അതിനെ എടുത്തു യഥയെ വിട്ടു. എന്നിട്ട് ആ അർത്ഥം കിട്ടത്തക്ക രീതിയിൽ വേറൊരു പദത്തെ എടുത്തേണെന്ത്? അനതിക്രമ്യം. അതാണ് അസ്വപദം എന്ന് പറയുന്നത്. സ്വപദമല്ലാതെ അസ്വപദം കൊണ്ട് വിഗ്രഹിക്കാം. അതാണ് നിത്യസമാസത്തിന്റെ വിശേഷത. അസ്വപദ വിഗ്രഹമേ നടക്കും, സ്വപദ വിഗ്രഹം പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ വിഗ്രഹിക്കായിരിക്കും. അതുകൊണ്ട് ഏത് പദങ്ങൾ കിട്ടിക്കഴിഞ്ഞാലും അതിന് അർത്ഥം വേണം, അർത്ഥം പറയണം, വ്യാഖ്യാനിച്ച് എന്ന് വാശി പിടിക്കാൻ പറ്റില്ല. പിന്നെ ആ പദത്തിന്റെ അർത്ഥം കോശത്തിൽ നിന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ മറ്റു പല വഴികളുമുണ്ട്. വിഗ്രഹിച്ചാൽ അസ്വത വിഗ്രഹമായിരിക്കും. അനുഭക്തിയർത്ഥാദിഷു വർത്തമാനം അമ്മയ സുബന്ധേന സഹ നിത്യസമസ്യതേ സമർത്ഥേന എന്നുള്ളത് പരിഭാഷ എല്ലായിടത്തും ഉണ്ട്. വൃത്തിയിൽ എഴുതിയിട്ടില്ലെങ്കിലും നമ്മളത് ഗ്രഹിച്ചോണം. ഈ സൂത്രത്തിൽ വാ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നിത്യം എന്ന് പറഞ്ഞത് നിത്യസമാസമായത്. സ്വാമീഭാവം നിത്യം എന്ന് പറഞ്ഞതിനെയാണ് ഇവിടെ പറഞ്ഞത് പ്രായണ അസ്വപത വിഗ്രഹ നിത്യസമാസ പ്രായണ അവിഗ്രഹ നിത്യസമാസ പ്രായണ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച സമാസം എന്താണ്? വാഗർത്ഥോ ഇവ ഭൂതപൂർവ എന്നൊക്കെ പറയുന്നു. എങ്ങനെയുള്ള സമാസമാണോ അനിത്യസമാസം? എന്തുകൊണ്ട്? ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിച്ചു, അതാണ് കാരണം. പൂർവം ഭൂത ഘടകപദങ്ങൾ ഉപയോഗിച്ച് തന്നെ വിഗ്രഹിച്ചു. വാഗർത്ഥോ ഇവ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിച്ചു. പക്ഷെ ഇവിടെ അത് നടക്കില്ല. അപ്പൊ ഇതിൽ ഓരോന്നിനായിട്ട് ഇനി ഉദാഹരണം കൊടുക്കും. ആദ്യം ഉദാഹരണം കൊടുക്കുന്നത് വിഭക്തി എന്നുള്ളത്. അതായത് ഈ സൂത്രപ്രകാരം വരുന്ന സമാസങ്ങളെല്ലാം നിത്യസമാസമായി. ഇനി അടുത്ത വികല്പ സമാസങ്ങൾ അതിനുമുമ്പ് വിഭാഷ എന്ന് തുടങ്ങും. തുടങ്ങി വിഭാഷ അധികാരത്തിൽ വരുന്നതെല്ലാം നിത്യ വികല്പ സമാസങ്ങളായിരിക്കും. അതിനു മുമ്പ് ഈ സൂത്രത്തെ പറഞ്ഞത് നിത്യമായതുകൊണ്ട് അങ്ങനെയാണ് ലോകത്തിലുള്ളത്. പാണിനി ചെയ്ത അപരാധമൊന്നുമല്ല. ഈ ശബ്ദങ്ങളെല്ലാം അങ്ങനെയാണ്. ആദ്യത്തെ ഉദാഹരണം എന്തായിരിക്കും? അത് സഹസുഭ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് വികല്പമായത് എന്നുള്ളത് അതിനെ വിശദീകരിച്ചപ്പോ തന്നെ പറഞ്ഞു. അതാണ് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ക്ലിഷ്ടമായി മനസ്സിലാക്കാനാണെങ്കിൽ വേറെ വഴിയുണ്ട്, സന്ദർഭം വരുമ്പോൾ പറയാം. വിഭാഷ എന്ന് പറയുന്ന സൂത്രം വരുമ്പോൾ പറയാം. വിഭക്തി അധികാരം എന്നാണോ? വിഭാഷ ഇനിയാ വരുന്നു, അതിന് മുമ്പ് വന്നത്. അത് എന്താണ് അതിന്റെ വ്യാഖ്യാതാക്കളെല്ലാം അതിനെ വികല്പമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് എന്ന് തൽക്കാലം മനസ്സിലാക്കാം. എന്താണ് വാചകം എന്ന് പറഞ്ഞാലും വാച്യം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അതായത് സമീപം വാച്യമായി വരുന്ന അമ്പിയം എന്ന് പറഞ്ഞാൽ എന്താണ്? സമീപം വാച്യമായി വരുന്ന അമ്പിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സമീപത്തിന്റെ വാചകം രണ്ടു മൂന്ന് മായാബിയം രണ്ടു തരത്തിലും പറയാം. അപ്പൊ ഇവിടെ ആദ്യത്തെ ഉദാഹരണം എന്താണ്? വിഭക്തി അർത്ഥത്തിൽ വരുന്ന അമ്പയവും പിന്നെ സുമന്തവുമായിട്ടുള്ള സമാസം. അതിന് ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത്, ഏത്? അധിഹരി എന്നാണ്. ഇതില് വിഭക്തി അർത്ഥത്തിൽ വരുന്ന അമ്പ്യം ഏതാണ്? ആജി. സുബന്ധം ഏതാണ്? ഹരി. അപ്പൊ വിഭക്തി അർത്ഥത്തിലുള്ള അമ്പ്യമാണ്, ഇതൊരു നിപാതമാണ്. വിഭക്തി അർത്ഥത്തിലുള്ള അമ്പ്യമാണ് അതി എന്ന് പറയുമ്പോൾ ആ വിഭക്തി അർത്ഥം ഏതാണെന്ന് ചോദ്യം വരും. ഏതാണ്? അധികരണം. അപ്പോൾ എന്തർത്ഥം പറയും? അധികരണ അർത്ഥത്തിലുള്ള അധിയും സുബന്ധവുമായിട്ട് സമാസം വരുന്നു. അപ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അധിയുടെ അർത്ഥം എന്താണോ? അധികരണം. ഇനി ഹരിശബ്ദം എന്ന് പറയുന്നത് അധികരണ അർത്ഥത്തിൽ ഏത് പ്രത്യയം വരും? നീ വരും അധികരണ അർത്ഥത്തിൽ. അപ്പോ ഹരവ് എന്ന് വരും. ഹരിശബ്ദത്തിൽ അധികരണ അർത്ഥത്തിൽ പ്രത്യം വന്നു കഴിഞ്ഞാൽ ഹരവ് എന്ന് വരും. ഇനി അതിശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അധികരണാർത്ഥമാണ്. അധികരണാർത്ഥത്തിലുള്ള അഭിയുമായിട്ടാണ് സുബന്ധത്തിന്റെ സമാസം വരുന്നത്. ഇവിടുത്തെ സുബന്ധം എന്ന് പറയുന്നത് ഹരു എന്നുള്ളതാണ് സുബന്ധം. അപ്പൊ ഇതിന്റെ അലോകിക വിഗ്രഹം എങ്ങനെ വരും എന്ന് നോക്കാം. ആദ്യം അലോകിക വിഗ്രഹം എങ്ങനെ വരും? ഹരി നീ അധി എന്ന് വരും. ഹരി നീ അധി എന്ന് പറയും. എങ്ങനെ ആയിക്കൊള്ളട്ടെ, ആദ്യമോ പിന്നീടോ എങ്ങനെ വേണോ പറയുക. അധി ഹരി നീന്നോ ഹരി നീ അധീന്നോ എങ്ങനെ വേണോ പറയാം. ഇതാണ് അലൗകിക വിഗ്രഹം. ലൗകിക വിഗ്രഹം പിന്നീട് നോക്കാം എന്താണ്. ഈ അലൗകിക വിഗ്രഹത്തിൽ ഏ സൂത്രം പ്രവർത്തിക്കും? അവ്യം വ്യക്തി സമീപ സമൃദ്ധി എന്നുള്ള സൂത്രം പ്രവർത്തിക്കും. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്തുവരും? സമാസ സംജ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? പ്രാതിസംജ്ഞ വന്നു കഴിഞ്ഞാൽ എന്തുവരും? സുബോധാതു പ്രാതിപതിയോയോ ലുക്ക് വരും. ലുക്ക് വന്നു കഴിഞ്ഞാൽ ശേഷിക്കുന്ന എന്താണ്? അധി ഹരി എന്ന് വരും. അതിഹരി എന്നിരിക്കുന്നിടത്താണ് പിന്നെ പൂർവ്വനിപാതത്തിന്റെ പ്രശ്നം വരുന്നത്. പൂർവ്വനിപാതം പറഞ്ഞെങ്കിൽ ഉപസർജന സംജ്ഞ വിധിക്കണം. ഏതാണ് സൂത്രം? അപ്പൊ ഇവിടെ സൂത്രത്തിൽ പ്രഥമാ നിർദ്ദിഷ്ടം ഏതാണ്? സൂത്രത്തിൽ സൂത്രത്തിൽ പ്രഥമാ നിർദ്ദിഷ്ടം. ഇപ്പൊ പല അഭിപ്രായങ്ങൾ പറഞ്ഞു, എല്ലാവരും കൂടെ ഒരു അഭിപ്രായത്തിൽ വരുമെങ്കിൽ നല്ലതായിരുന്നു. ചിലർ പറഞ്ഞു ഹരി, ചിലർ പറഞ്ഞു അവ്യയം, ചിലർ പറഞ്ഞു വിഭക്തി, ചിലർ പറഞ്ഞു അവ്യയം. ശരി, എന്തുകൊണ്ട് ഹരിയല്ല പ്രഥമാ നിർദ്ദിഷ്ടം? സൂത്രത്തിൽ ഹരി വേണമെന്നില്ലല്ലോ. സൂത്രത്തിൽ ഹരി വേണോ? പിന്നെ എന്തുകൊണ്ട് ഹരി എന്നൊരാൾ പറഞ്ഞു, എന്തുകൊണ്ട് ഇത് ഹരിയല്ല? അപ്പൊ സപ്തമിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നതാണ് വിഭക്ത്യർത്ഥ എന്താണ്? വിഭക്തി വചനേഷു എന്ന് പറഞ്ഞു. സപ്തമി പറഞ്ഞിരിക്കുകയാണ്. വിഭക്തി വചനേഷു എന്ന് പറഞ്ഞിരിക്കുന്നത് സപ്തമി പറഞ്ഞിരിക്കുന്നു. അപ്പൊ സപ്തമി പറഞ്ഞതിന് എന്തായാലും നമ്മളവിടെ നോക്കേണ്ട കാര്യമില്ല. സൂത്രത്തിലെ പ്രഥമേ നോക്കണം. സൂത്രത്തിലെ പ്രഥമ ഏതാണ്? അഭയം. അപ്പോൾ സൂത്രത്തിൽ പ്രഥമ എന്ന് പറയുന്ന അഭയമാണ്. ആ പ്രഥമ പദം കൊണ്ട് നിർദ്ദേശിച്ച ഏതിനെയാണ്? അധി ഹരിയല്ല. സമാസവിധായക സൂത്രത്തിൽ പ്രഥമാ വിഭക്തിയിൽ പറഞ്ഞിരിക്കുന്ന ശബ്ദം ഏതാണ്? ആ അഭയം കൊണ്ട് നിർദ്ദിഷ്ടമായത് ഏത്? ഇവിടെ വിഗ്രഹത്തിൽ അധി. അപ്പൊ അധിക്കാണ് എന്ത് വരുന്നത്? ഉപസർജന സംജ്ഞ. അപ്പൊ അടുത്ത ഒരു എന്താണ്? ഉപസർജനം. അപ്പൊ അതിമേളി പോയി, അതി ഹരി എന്നായി. ഇനി എന്താ അടുത്ത്? ഏകദേശ വിവൃതം അനന്യവത്. എന്തുവരും? പ്രാതിപ സംജ്ഞ വരും. പിന്നെ സുപരത്തി വരും. പിന്നെ സുപരത്തി വന്നു കഴിഞ്ഞാൽ സൂപരത്തിൽ വന്നു കഴിഞ്ഞാൽ സൂത്രം വരും. മുമ്പ് പഠിച്ച സൂത്രം. മുമ്പ് പഠിച്ച സൂത്രം എങ്ങനെ? മുമ്പ് പഠിച്ച സൂത്രം. മുമ്പ് ഒരുപാട് പഠിച്ചു, അവരിവിടെ ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ. അവ്യ പ്രകരണത്തിൽ ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. അവ്യഭാവശ്ച. ആ സൂത്രം എന്താ വിധിക്കുന്നത്? അവ്യഭാവ സമാസത്തിന് അവ്യസംജ്ഞ വിധിക്കുന്നു. അവ്യഭാവശ്ച എന്ന് പറയുന്ന ഒരു സൂത്രം പഠിച്ചിട്ടുണ്ട്. അവ്യയ പ്രകരണം. അത് അവ്യഭാവ സമാസത്തിന് അവ്യഭാവ എന്ന് വെച്ചാൽ അവ്യഭാവ സമാസം. അതിന് അവ്യസംജ്ഞ ഉണ്ടെന്നാണ്. എന്ന് പറഞ്ഞാൽ അധിഹരിക്ക് അവ്യസംജ്ഞ വന്നു. അത് വന്നു കഴിഞ്ഞാൽ അടുത്ത് പ്രവർത്തിക്കുന്ന ഏത് സൂത്രമാണ്? അവ്യാദാപ്സുപഹ. അവ്യത്തിന്റെ പരത്തിൽ വരുന്ന ആപ്പിനും സുപ്പിനും. അപ്പൊ പിന്നെ ഇവിടെ എന്ത് ശേഷിക്കും? അതിഹരി. അതായത് അവ്യഭാവ സമാസത്തിന് അവ്യസംജ്ഞ കിട്ടിക്കഴിഞ്ഞാൽ 21 വിഭക്തികളും പരത്തിൽ വരാം. വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ 21 ലോകം വരുന്നു. അപ്പൊ പിന്നെ എത്ര രൂപം കാണും? പിന്നീട് 1 രൂപ. അധിഹരി ഇത് അഭിയമായിരിക്കും. അപ്പൊ അധിഹരിന്ന് എവിടെയെങ്കിലും കാണുമ്പോ പ്രിന്റിംഗ് മിസ്റ്റേക്ക് കാണുമ്പോൾ ഇവിടുത്തെ വിസർഗം കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എഴുതി ചേർക്കുന്ന അബദ്ധം വരരുത്. ഓ, ഇവിടെ ഒരു വിസർഗമുള്ളതാണല്ലോ, വിട്ടുപോയതായിരിക്കും, പ്രിന്റ് ചെയ്തതാണ് പഴി പറയും, എന്നിട്ട് എഴുതി ചേർക്കരുത്, ഇത് അവ്യയമാണ്, അങ്ങനെ പോയതാണ്. ഇനി ഇതിന്റെ അർത്ഥം നോക്കണം എന്താണെന്ന്. വിഭക്തി അർത്ഥത്തിലുള്ള അമ്മയും സുബന്ധവുമായിട്ട് സമാസിക്കുന്ന പറഞ്ഞത് ആണ്. വിഭക്തിയർത്ഥാദിഷു വർത്തമാനം അമ്മയും. വിഭക്തിയർത്ഥം എന്ന് പറഞ്ഞാൽ അവ്യയത്തിന്റെ വിശേഷണമാണ്, സുബന്ധത്തിന്റെ വിശേഷണമല്ല. വിഭക്തിയർത്ഥത്തിലുള്ള അവ്യയമെന്നാണ് പറഞ്ഞത്. അപ്പോ അധികരണ അർത്ഥം എന്ന് പറഞ്ഞപ്പോ ഇവിടെ ഏതിനാണ്? ഏതിനാണ്? അധിക്ക്. സുബന്ധം ഏതുമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ഒരു സുബന്ധമായിട്ട് സമാസം ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഏത് സുബന്ധമായിട്ട് സമാസം ചെയ്തു? ഹരിയുമായിട്ട് സമാസം ചെയ്തു. സമാസം ചെയ്ത് കഴിഞ്ഞപ്പോ അധികരിയെന്ന് രൂപം വന്നു. അപ്പൊ വിഭക്തി അർത്ഥത്തിൽ ഉള്ള അവ്യയമാണ് സമാസം ചെയ്യാൻ പറഞ്ഞത്, എന്നുവെച്ചാൽ അധികരണാർത്ഥത്തിലുള്ള അവ്യയം. ഹരിയുമായിട്ട് സമാസം ചെയ്ത് കഴിഞ്ഞപ്പോ ഹരിയിൽ എന്താ വിഭക്തി ഇരുന്നത്? നീ അല്ലേ. അധിയുടെ അർത്ഥം എന്താണ്? അധികരണം. ഹരിയുടെ അർത്ഥമോ? അധികരണം. രണ്ടിന്റെ അർത്ഥം ഒന്ന് തന്നെ. എന്താണ്? അധികരണം തന്നെ. അങ്ങനെ വരാൻ പാടുണ്ടോ? ഹരിയുടെ അർത്ഥം അധികരണമായിരിക്കുന്നു, അതിയുടെ ശബ്ദവും അധികരണം തന്നെ. അങ്ങനെ ഒരുമിച്ച് വരാൻ പാടുണ്ടോ? വരാമോ? ഉക്ത അർത്ഥാനാം അപ്രയോഗ എന്നാണ്. അധി എന്ന് പറയുന്നത് അധികരണ അർത്ഥത്തിലാണെങ്കിൽ ആ അധികരണത്തെ കാണിക്കാൻ വേണ്ടി ഹരിശബ്ദത്തിൽ നിന്ന് നീ വരാൻ പാടില്ല. ഉക്ത അർത്ഥാനാം അപ്രയോഗ. കാരണം ഇവിടെ പറഞ്ഞത് അധികരണ അർത്ഥത്തിലുള്ള അവ്യയവുമായിട്ട് സുബന്ധത്തിന് സമാസം വരാനാണ്. നമ്മൾ കൊടുത്ത ഉദാഹരണം ഇതാണ്, ഹരി നീ അധി. അപ്പോ അധി എന്ന് പറയുന്നത് സുബന്ധം ഏതുമാകാം, പക്ഷെ അധി എന്ന് പറയുന്നത് എന്തായിരിക്കും? അധികരണാർത്ഥം. അപ്പോൾ അധികരണാർത്ഥത്തിൽ അധി വന്നു കഴിഞ്ഞാൽ പിന്നെ ഹരിയിൽ നിന്ന് അധികരണാർത്ഥത്തിൽ പ്രത്യേകം വരാൻ പാടില്ല. ഉക്താർത്ഥത്തിൽ മുക്താർത്ഥാന പ്രയോഗ. ഇനി അധി എന്ന് പറയുന്നത് അധികരണത്തെ ആണ് ദ്യോതിപ്പിക്കുന്നതെങ്കിൽ അധിയിലൂടെ അധികരണം ഉക്തമായി കഴിഞ്ഞാൽ ഹരിശബ്ദത്തിൽ നിന്ന് ഏത് വിഭക്തി വരും? പ്രഥമ. എന്തുകൊണ്ട് ഉക്തേ പ്രഥമ? അപ്പോ അധി ഹരി ഇങ്ങീന്ന് പ്രയോഗിക്കാൻ പാടില്ല, അങ്ങനെ ഒരു വിഗ്രഹം പാടില്ല, അലൗകിക വിഗ്രഹം. പക്ഷെ എന്നാലും ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? ഇതാണ് ഉദാഹരണമായിട്ട് എടുത്തത്. എന്ന് വെച്ചാൽ ഹരിയുടെ ശേഷം വരിക്കുന്ന അധികരണം, അതിനെ തന്നെയാണ് അധി പറയുന്നത്. പറഞ്ഞാലിവിടെ ദോഷമില്ല. ഹരിക്ക് ശേഷം വന്ന ആ അധികരണാർത്ഥം അത് തന്നെയാണ് അധി പറയുന്നത്. കൂടുതലൊന്നുമില്ല, അധിയുടെ അർത്ഥം അത് തന്നെ. ഇപ്പോ ഹരി ശേഷം ഈ വന്നുകൊണ്ട് നമ്മൾ എന്ത് പറയുന്നു? ഹരവു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹരി അധികരണത്തിൽ, ഹരിയാകുന്ന അധികരണത്തിലുള്ള ആണ് പറയുന്നു. ഹരവു ഭക്തി എന്ന് പറയുന്നു. ഹരവു ഭക്തി എന്ന് പറയുകയാണ്. ഹരിയിൽ ഭക്തി, ഹരി വിഷയക ഭക്തി വർത്തത്തെ എന്ന് പറയുന്നു. അപ്പൊ ഹരവു എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥമാണോ കിട്ടുന്നത് ആ അർത്ഥം തന്നെയാണ് അതി കൊണ്ടും കിട്ടുന്നത്. അതിയും ആ അധികരണത്തെ തന്നെയാണ് പറയുന്നത്. കാരണം അതിയും എന്താണ് അധികരണാർത്ഥത്തിൽ അവിടെ പ്രയോഗിച്ചത്? പക്ഷേ അതി അധികരണാർത്ഥത്തിലാണ്, ഹരവും അധികരണാർത്ഥത്തിലാണ്, രണ്ടും കൂടെ ചേർത്ത് പ്രയോഗിക്കുന്നതിന് ഇവിടെ ദോഷമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാസ വിധാന സാമർത്ഥ്യ സൂത്രം പറഞ്ഞിരിക്കുന്നത് അധികരണ അർത്ഥത്തിലുള്ള അവ്യയം സുബന്ധമായിട്ട് സമാസം വരുമെന്നാണ്. അപ്പോൾ അധികരണ അർത്ഥത്തിലുള്ള അധി എന്ന് പറയുന്നത് സുബന്ധമായ ഹരവുമായിട്ട് സമാസമാണ്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് രണ്ടിടത്തും അധികരണ അർത്ഥമാണെങ്കിലും സമാസം വന്നേ പറ്റും. അതുകൊണ്ട് അധികാരിയിൽ നിന്ന് സമാസം വന്നു. സമാസ വിധാന സാമർത്ഥ്യ അങ്ങനെ വന്നെങ്കിലും ലൗകിക വിഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഹരവ് എന്ന് പറഞ്ഞാൽ ഹരി ആകുന്ന അധികരണം എന്നാണ്. അധിയുടെ അർത്ഥവും അധികരണമാണ്. അപ്പോൾ അധികരണം എന്ന് പറയുമ്പോൾ അടുത്ത് പറഞ്ഞിരിക്കുന്ന എന്താണ് അവിടെ അധികരണമായി വരുന്നത്? ഹരിയാണല്ലോ. അപ്പോ അതിഹരി എന്ന് പറഞ്ഞാലും ഹരിനിഷ്ഠമായ അധികരണത്തെ തന്നെ ബോധിപ്പിക്കുന്നു, ഹരിയിലുള്ള അധികരണത്തെ ബോധിപ്പിക്കുന്നു. അപ്പോ ലൗകിക വിഗ്രഹത്തിൽ ഹരിനിഷ്ഠമായ അധികരണത്തെ ബോധിപ്പിക്കാൻ എങ്ങനെ പറയും? ഹരോ, അത് തന്നെയാണ് എന്റെ ലൗകിക വിഗ്രഹം. ഹരോ എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ ഹരോ എന്ന് പറഞ്ഞാൽ എന്തർത്ഥമാണോ നമുക്ക് കിട്ടുന്നത് അത് തന്നെയാണ് അതിഹരി എന്ന് പറഞ്ഞാലും കിട്ടുന്നത്. വിശേഷാർത്ഥമൊന്നുമില്ല. ഹരു എന്ന് പറയുമ്പോൾ ഏതൊരർത്ഥമാണോ നമുക്ക് മനസ്സിലാകുന്നത് അതേ അർത്ഥം തന്നെയാണ് അതിഹരി. വ്യത്യാസം ഇതേ ഉള്ളൂ, ഹരു എന്ന് പറയുന്നത് ഒരു സുബന്ധമായ ഏകപദം, അതിഹരി എന്ന് പറയുന്നത് ഒരു അഭയവും സുബന്ധവും ചേർന്നുള്ള സമസ്തപദം. അർത്ഥം രണ്ടിടത്തും ഒന്ന് തന്നെ. അപ്പോൾ ലൗകിക വിഗ്രഹം എന്ന് പറയുന്നത് ഹരവും, അലൗകിക വിഗ്രഹം എന്ന് പറയുന്നത് ഹരി നീ അധി. അപ്പോൾ അതിഹരി എന്ന് പറയുന്നതിൻ്റെ ലൗകിക വിഗ്രഹം ഹരവും, അതങ്ങനെ പറയും ഹരവും ഭക്തി വർത്തത്തെ എന്ന് പറഞ്ഞാൽ ഹരി വിഷയമായിട്ടുള്ള ഭക്തിയുണ്ട്. ഹരവ് കഥ പ്രവർത്തിത, ഹരിയെ സംബന്ധിച്ചുള്ള കഥയാണ് പറഞ്ഞത്. അവിടെ ഹരവ് എന്ന് പറയുന്നതിനൊരെന്ത് പറയും? അതിഹരി ഭക്തി എന്ന് പറഞ്ഞാൽ ഹരിയിൽ ഭക്തി പ്രവർത്തത്തെ ഹരി വിഷയമായിട്ട്, അല്ലെങ്കിൽ അതിഹരി കഥ പ്രവർത്തിത, ഹരിയെ സംബന്ധിച്ചുള്ള ഒരു കഥ പറഞ്ഞു. അപ്പോൾ ഹരവ് എന്ന് വിഗ്രഹിച്ചാൽ എന്തർത്ഥം കിട്ടുമോ അത് തന്നെ അതിഹരി എന്നുള്ളത് കൊണ്ടും കിട്ടി. അർത്ഥത്തിന് വ്യത്യാസമൊന്നുമില്ല. കാരണം അധി എന്ന് പറയുന്നത് അധികരണ അർത്ഥത്തിലുള്ള അവ്യയമാണ്, അത് ഹരിയുമായിട്ട് സമാസം ചെയ്തു. അപ്പോൾ അതി ഹരി എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത, സാധാരണ നിയമമാണ്, ഹരി എന്ന് പറയുന്നത് ഇവിടെ അധികരണാർത്ഥത്തിലാണ്. എന്നുവെച്ചാൽ അധികരണാർത്ഥത്തിലുള്ള സപ്തമി. അത് നേരത്തെ പറഞ്ഞല്ലോ, വിഭക്തി എന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥം എടുക്കണമെന്ന് പറഞ്ഞു? സപ്തമി എന്ന് എടുക്കണമെന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അധികരണാർത്ഥത്തിൽ ഉള്ള സപ്തം. അതുകൊണ്ടാണ് ഇവിടെ അതി ഹരി നീ എന്ന് വിഗ്രഹിച്ചത്. അങ്ങനെയുള്ള ആ സൂത്രത്തിന്റെ തന്നെ അർത്ഥമാണ്. വിഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും വിഭക്തി എടുത്താൽ പോരാ, സപ്തമിയെ തന്നെ എടുക്കണം. അതുകൊണ്ട് വിഗ്രഹിക്കുമ്പോൾ നമുക്ക് ഏതെ എടുക്കാൻ പറ്റൂ? അതി ഹരി നീ എടുക്കാൻ പറ്റൂ. എങ്ങനെ? അത് പറ്റത്തില്ല, അങ്ങനെയൊന്നും പറ്റത്തില്ല. അധികരണാർത്ഥത്തിലുള്ള മറ്റൊരവ്യയം സപ്തമ്യന്തമായിട്ട്, സപ്തമ്യന്തമായ സുബന്ധമായിട്ട് വേറൊരവ്യയത്തിന് അധികരണാർത്ഥം ഉണ്ടെങ്കിൽ അധി തന്നെ വേണമെന്നില്ല. വനാന്തേ എന്ന് വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അനുവനാന്തം, അങ്ങനെ സമാസം ചെയ്യാം. അങ്ങനെ വരാം. അധികരണാർത്ഥത്തിലുള്ള വേറെ അവ്യയങ്ങൾ, മറ്റ് വിഭക്തി അന്തങ്ങളുമായിട്ട് സമാസം വരാൻ പാടില്ല എന്നുള്ളതാണ് സാമാന്യ നിയമം. അതിന് അപവാദമുണ്ട്. സാമാന്യമായി എന്താണ്? അധികരണ കാരകത്തെ ഉള്ള സപ്തമ്യന്തങ്ങളിലുള്ള സുബന്ധവുമായിട്ട് ഏത് അവയവത്തിന് വേറെ ഉദാഹരണം പറഞ്ഞാൽ വൃക്ഷസ്യ ഉപരി. വൃക്ഷസ്യ ഉപരി എന്ന് പറയുന്നു അധികരണത്തെ കാണിക്കുകയാണ്. ഉപരിക്ക് എന്താണ്? മുകളിലും തന്നെ. അപ്പൊ വൃക്ഷത്തിന്റെ അധികരണത്തിലെ ഉപരി കാണിക്കുന്നു. വൃക്ഷസ്യ ഉപരി എന്ന് പറഞ്ഞാൽ എന്തായി? വൃക്ഷം അധികരണമാണെന്ന് വരുമല്ലോ. അതിഹരി എന്ന് പറയുമ്പോൾ ഹരി അധികരണമാണെന്ന് വരുന്നു. അതാണ് നമ്മളവിടെ ഹരി നീന്നു വന്നു. അതുപോലെ വൃക്ഷസ്യ ഉപരി എന്ന് പറയുമ്പോൾ ഉപരി ശബ്ദം നമുക്ക് മനസ്സിലാക്കി തരുന്ന എന്താണ്? വൃക്ഷം അധികരണമാണെന്നാണ്. പക്ഷെ അവിടെ സമാസം വരത്തില്ല അധികരണാർത്ഥം ഉണ്ടെങ്കിലും. കാരണം അവിടെ വൃക്ഷയെന്നല്ല, മറിച്ച് എന്താണ്? വൃക്ഷസ്യ. അപ്പൊ സപ്തമ്യന്തം തന്നെ അധികരണത്തെ ബോധിപ്പിക്കണം. അവ്യയം എന്ന് പറയുന്നത് എന്തായിരിക്കണം? അധികരണാർത്ഥത്തിലും ആയിരിക്കണം. അങ്ങനെ അവിടുത്തെ സമാസം വരും. അപ്പൊ വൃക്ഷസ്യ ഉപരി എന്ന് പറയുന്നിടത്ത് സമാസം വരാത്ത അതുകൊണ്ടാണ് വൃക്ഷസ്യ ഷഷ്ടി എന്താ? ഏത് പറഞ്ഞ മുഴുവൻ സൂത്രത്തിൽ ഉള്ളത് തന്നെ, മുഴുവൻ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്ന സൂത്രത്തില്ലാത്ത ഒരു കാര്യമുണ്ട്? സൂത്രത്തിൽ ഇത്രയൊക്കെ ഉണ്ടോ? സൂത്രത്തിലില്ലാത്തല്ലേ. അധി സൂത്രത്തിലുണ്ടോ? ഹരി സൂത്രത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ച ഉണ്ടോ? അങ്ങനെ സൂത്രത്തിൽ അവ്യയം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിന്നെടുത്തു. പിന്നെ സമർത്ഥേന സുബന്ധേന സമസ്തേതു എന്ന് പറഞ്ഞുള്ളത് സമർത്ഥമായ സുബന്ധമായിട്ട് അതിനെ എടുത്തു, ഹരിയെ എടുത്തു. എന്തുകൊണ്ട്? ആ അധികരണം എന്ന് പറയുന്നത് അത് ഹരിയിലെ അധികരണത്വത്തെ അത് ദ്യോതിപ്പിച്ചു. ഇനി സാമർത്ഥ്യം വേണ്ട രണ്ടും തമ്മിൽ രണ്ട് പദങ്ങൾ അടുത്ത് വന്നാൽ മതിയോ? ഹരിയിലുള്ള ഒരു അധികരണത്തെ നിന്റെ ദ്യോതകമാണെന്ത് അധി എന്ന് പറയുന്നു. അതുകൊണ്ട് ഹരി എങ്ങനെ വിഗ്രഹിച്ചു? ഹരി എന്നാലേ ഇവിടെ സാമർഥ്യം വരത്തുള്ളൂ. അല്ലാതെ അധി എന്ന് പറയുന്ന അധികരണമാണ്. എന്തിന്റെ അധികരണം എന്ന് ചോദിച്ചാൽ ഏതാണ് അവിടെ അധികരണം? ഏതിലാണ് അധികരണത്വം വരുന്നതെന്ന് ചോദിച്ചാൽ ഒരു ശബ്ദം കാണിക്കണ്ടേ? ഏതിലാണ് അധികരണത്വം വന്നത്? അപ്പൊ അവിടെ എന്ത് കാണിക്കും? ഹരി നീ എന്ന് കാണിക്കും. ഇത് സൂത്രത്തിൽ പറഞ്ഞിട്ടില്ലേ? അതാണ് പറഞ്ഞത് സമർത്ഥേന സുബന്ധേന സമസ്യത എന്ന് പറഞ്ഞിരിക്കുന്നു. സമർത്ഥേന എന്നുള്ള വാക്കുള്ളത് കൊണ്ടാണ് ഇവിടെ വിഭക്തി എന്നുള്ളതിന് അധികരണം അർത്ഥം കിട്ടിയത്. സമർത്ഥേന എന്നുള്ള വാക്കുള്ളതുകൊണ്ടാണ് ഇവിടെ വിഭക്തി എന്നുള്ളതിന് അധികരണം എന്നുള്ള അർത്ഥം കിട്ടിയത്. എന്നുവെച്ചാൽ സാമർഥ്യം വേണമല്ലോ എല്ലായിടത്തും. അതിപ്പോ അല്ല, ഇപ്പൊ അധി ഹരി സു അങ്ങനെ പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ അതിശബ്ദം അധികരണാർത്ഥത്തിലാണെങ്കിൽ അധികരണത്തിൽ കാണിക്കാൻ വേണ്ടി ഹരി സു എന്ന് വിഗ്രഹിക്കാൻ ഒക്കത്തില്ല. പറ്റുമോ? അപ്പൊ എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റുമോ? ഹരി നീ എന്നേ പറയാൻ പറ്റും, വേറെ ഒന്നും പറ്റത്തില്ല. അപ്പോ അതിഹരി എന്ന് പറയുന്നതിന് പിന്നെ ഇത് നിത്യസമാസമാണ്. നിത്യസമാസം എന്ന് പറയുമ്പോൾ സമസ്ത പദത്തിന്റെ അർത്ഥം കിട്ടത്തക്ക രീതി വിഗ്രഹിക്കണം. എന്നാൽ സമാസത്തിന്റെ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിക്കാൻ പാടില്ല. എന്നാൽ ഘടകപദത്തിൽ നിന്ന് ഒന്നെടുത്ത് വേണമെങ്കിൽ വിഗ്രഹിക്കാം. അത് നേരത്തെ പറഞ്ഞല്ലോ, യഥാശക്തി എന്ന് പറയുന്നിടത്ത് ശക്തി അനതിക്രമ്യ ശക്തി എടുത്ത് വിഗ്രഹിച്ചു. രണ്ടും ഉപയോഗിക്കാൻ പാടില്ല. രണ്ടും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അസ്വപദ വിഗ്രഹമാകും, ആകത്തില്ല. സ്വപദ വിഗ്രഹമായി പോവും. അപ്പൊ ഇവിടെ ആ അർത്ഥം കിട്ടുന്നതിന് ഒന്നിനെ എടുത്താൽ മതി. ഏതിനെ? ഹരി ഹരവ് എന്ന് വിഗ്രഹിച്ചാൽ മതി. അപ്പൊ അസ്വപദ വിഗ്രഹം ആയി, സ്വപദ വിഗ്രഹമല്ല, കാരണം ഒന്നേ എടുത്തുള്ളൂ. അർത്ഥവും കിട്ടി, അർത്ഥം കിട്ടാനുള്ള വിഗ്രഹം. ഹരോ കഥ പ്രവർത്തിത എന്നും പറയാം. അതിഹരി കഥ പ്രവർത്തിത, അതിഹരി എന്ന് പറയുമ്പോൾ അത് റവ്യമായി. മറ്റൊന്നും അവിടെ നോക്കേണ്ട കാര്യമില്ല. അത് തെറ്റാണെന്ന് എന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടില്ലേ? വായിച്ചു നോക്കിയില്ല? അതിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നു. അതായത് ഹരിം അധികൃത്യ എന്ന് പറഞ്ഞാൽ അധികൃത്യ എന്ന് പറയുന്ന ഒരർത്ഥം ഇവിടെ ഇല്ല. പക്ഷെ സാധാരണ പറയുമ്പോൾ അധികൃത്യ നമ്മൾ പറഞ്ഞാലും വ്യാകരണ നിയമം അനുസരിച്ച് അങ്ങനെ വിഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പഴയകാലത്ത് അങ്ങനെയാണ് വിഗ്രഹിച്ചിരുന്നത്. സാധാരണ ഭാഷ വ്യാഖ്യാനങ്ങളിലൊക്കെ അങ്ങനെ വരും, ഹരിം അധികൃത്യാണ്. പക്ഷെ ഹരിം അധികൃത്യാന്നുള്ളതല്ല ഇവിടെ അർത്ഥം. എന്താണ്? ഹരി അധികരണമെന്നുള്ള കിട്ടണം. ഹരിയെ അധികരിച്ചിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരി അധികരണം എന്നുള്ള അർത്ഥം കിട്ടത്തില്ല. ഹരി അധികരണം എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ എങ്ങനെ തന്നെ പറയണം? ഹരവ് എന്ന് തന്നെ പറയണം. അതുകൊണ്ട് ഹരിം അധികൃത്യ എന്ന് പറയുന്ന വിഗ്രഹം തെറ്റാണ്. മുമ്പ് അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരുന്നത്. പിന്നെ വേറെ രീതിയിലും വ്യാഖ്യാനിച്ചിരുന്നു. എങ്ങനെയാണ്? വേറൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു മുമ്പ്. എന്താണ്? അതിഹരവ്, അതിഹരവ്. അതും തെറ്റായ വിഗ്രഹമാണ്. അങ്ങനെയും വിഗ്രഹിക്കാൻ പാടില്ല. ഹരിം അധികൃത്യാന്നും വിഗ്രഹിക്കാൻ ഹരിം അധികൃത്യാന്നും വിഗ്രഹിക്കാൻ പാടില്ലാത്ത അങ്ങനെ ഒരർത്ഥമില്ലാത്തതുകൊണ്ട് അതിഹരു എന്ന് വിഗ്രഹിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണോ? അതുകൊണ്ടാണോ? അതിഹരവും എന്തുകൊണ്ട് വിഗ്രഹിക്കാൻ പാടില്ല? ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അല്പം മുമ്പ്. അതുകൊണ്ടാണോ നിത്യസമാസമായതുകൊണ്ട്? നിത്യസമാസത്തിൽ സ്വപദ വിഗ്രഹം പാടില്ല. സമാസത്തിന്റെ ഘടകപദങ്ങൾ ഉപയോഗിച്ച് വിഗ്രഹിക്കാൻ പാടില്ല. അപ്പോ എന്താണ് അധി ഹരു എന്ന് വിഗ്രഹിക്കുന്നതും തെറ്റാണ്, ഹരിം അധികൃത്യ എന്ന് വിഗ്രഹിക്കുന്നതും തെറ്റാണ്. അതൊക്കെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് വിഗ്രഹിക്കണം? ലൗകിക വിഗ്രഹം ഹരു എന്ന് പറഞ്ഞാൽ ഹരി അധികരണമാണ് എന്നർത്ഥം കിട്ടും. എന്തിൻ്റെ? അത് അടുത്ത് എന്തിനോട് അന്വയിക്കുന്ന അവനോട്. അവനാണ് പറഞ്ഞത് ഹരവും ഭക്തി എന്ന് പറയുന്നതിന് വരെ എന്ത് പറഞ്ഞാൽ മതി? അധിഹരി ഭക്തി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ഹരി അധികരണമാവും എന്ത് ഭക്തിയുടെ വിഷയമായി. ആര്? ഹരി. ഹരി വിഷയക ഭക്തി എന്നായി, അല്ലെങ്കിൽ ഹരി വിഷയിക ഭക്തി അങ്ങനെ പറയാം. അങ്ങനെ വരും. ഹരി അധികരണിക ഭക്തി എന്ന് വരും. അതാണ് അതിന്റെ വ്യാകരണ നിയമം അനുസരിച്ചുള്ള വിഗ്രഹം. അത് സ്വപദം എന്ന് പറയുന്നതിന് എന്ത് പറഞ്ഞു? ഒരു പദം ഉപയോഗിക്കണം. എന്തായാലും യഥാശക്തി എങ്ങനെയാ വിഗ്രഹിച്ചത്? ഒരു പദം ഉപയോഗിച്ചില്ലേ? ഇവിടെ ഒന്നേ ഉപയോഗിച്ചു. അതാണ് അസ്വപദ വിഗ്രഹം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ഇതൊക്കെ ചോദിക്കുന്നതാണ്. പരീക്ഷ എന്ന് പറയുന്നത് അധിഹരി വിഗ്രഹിക്കാൻ പറയും, അങ്ങനെ വിഗ്രഹിക്കും. നാല് ഓപ്ഷൻ തരും ശരിയാക്കാൻ. അപ്പോ ഹരിം അതിക്രമ്യ അധികൃത്യ അതി ഹരവും ഹരവും പിന്നെ അതി, അതിലും ഉണ്ടല്ലോ അധികരണാർത്ഥം. അപ്പൊ നാലോ അഞ്ചോ. അപ്പൊ അതാണ് അതിന്റെ ഇതുള്ളത്. അപ്പൊ ഇവിടെ വിഭക്തി എന്നുള്ളതിന് ഉദാഹരണമായി അതിൽ ശ്രദ്ധിക്കേണ്ട ഇതാണ്, അധികരണാർത്ഥത്തിലുള്ള അനു പരി പോലെയുള്ള ശബ്ദങ്ങൾ ഉപയോഗിച്ചും ഇതേ സമാസം നടത്താം. പക്ഷേ അടുത്തു വരുന്ന അധികരണത്തെ അതിദ്യോതിപ്പിക്കുന്ന അധികരണവാചകമായ ശബ്ദം സപ്തമ്യന്തത്തിൽ തന്നെ ആയിരിക്കണം, ഷഷ്ടിയിലായിരിക്കാൻ പാടില്ല. എന്നാലേ സമാസം വരത്തും. ഇത് സാമാന്യമായ നിയമം. ഈ നിയമമാണ് സാർവത്രികം. പക്ഷേ ചിലർക്ക് അഭിപ്രായമുണ്ട്. എന്താണോ അപൂർവം ചില സ്ഥലങ്ങൾ എന്നുവെച്ചാൽ ചില പ്രയോഗങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി മാത്രം, അങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിലും സമാസം ചെയ്യുന്നുണ്ട്.